ജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിച്ചു. ഇതിന് തെളിവൊന്നുമില്ലെന്നാണ് നാസ്തികന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് തെളിവില്ലെന്നവർ പറയുന്നു. ശരി, എന്നാൽ പിന്നെ എങ്ങനെ ജഗത്തുണ്ടായി? അത് പ്രപഞ്ചം അതിങ്ങനെ ഒരു വികാസത്തിലൂടെ സംഭവിച്ചതാണ്. എന്താ വികസിച്ചത്? അത് ഊർജം വികസിച്ചു. ഊർജം വികസിച്ചു എന്നാ പറയും. ശരി, അതെപ്പോഴാ ഊർജം വികസിച്ചത്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം സൃഷ്ടി എന്നവർ പറയത്തില്ല, പ്രപഞ്ച വികാസത്തിന്റെ അടിസ്ഥാനം, അത് തുടങ്ങുന്നത് അടിസ്ഥാന കണങ്ങളിൽ നിന്നാണ് എന്നാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിന് ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് മോഡൽ എന്നാണ്. കണങ്ങളിൽ നിന്നും വികസിച്ച് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. ശരി, എന്നാ പിന്നെ അതൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ തുടക്കം വിശദീകരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വികാസത്തെ അംഗീകരിക്കുമ്പോഴും അതിന്റെ തുടക്കത്തിന് തെളിവില്ല. പിന്നെ ഊർജത്തിൽ നിന്നും ദ്രവ്യം ഉണ്ടായി, അത് തിയറി ഉണ്ട്, തിയറിറ്റിക്കലായി ശരിയുമാണ്, അത് ശരിയാണ്. ഊർജത്തിന് ദ്രവ്യമാകാം, ദ്രവ്യത്തിന് ഊർജവുമാകാം, അതൊക്കെ ആ തിയറി ശരിയാണ് തെളിയിക്കുന്നുണ്ട്. കാരണം ഇനി പ്രപഞ്ചത്തിൽ എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ശരി, എന്നാ ഈ പേര് പറയുന്ന സ്റ്റാൻഡേർഡ് മോഡൽ കണങ്ങളിൽ നിന്ന്, ഊർജ കണങ്ങളിൽ നിന്ന് ദ്രവ്യം ഉണ്ടായത് അതുണ്ടാവണമല്ലോ. ആദ്യം ഊർജമായിരുന്നു, താപം കൊണ്ട് അത് വികസിച്ച് ഒരു സമയത്ത് ഊർജത്തിൽ നിന്ന് ദ്രവ്യം ഉണ്ടായി. അതും ഭൗതിക ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഊർജം മാറി ദ്രവ്യമായി മാറി? അപ്പോ ഇതൊരു സമസ്യയാണ്. പിന്നെ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന ബാരിയോൺ അസിമെട്രി എന്നാണ്, അത് വിശദീകരിക്കാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല. ഇങ്ങനെ പല ഭാഗങ്ങളും വിശദീകരിക്കാൻ പറ്റാതെ. എന്നാൽ ഇപ്പൊ എന്താണോ ദ്രവ്യം ഇവിടെ കാണുന്നുണ്ട്, ദ്രവ്യത്തിൽ നിന്ന് ഊർജം ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോ ഇവിടെ പല ഭാഗങ്ങളും വിശദീകരിക്കാൻ വയ്യാതെ ഭൗതിക ശാസ്ത്രവും വിഷമിക്കുകയാണ്. എന്നാ ഒരു തിയറിയായിട്ട് ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രപഞ്ച ഉത്പത്തിയെക്കുറിച്ച് സിദ്ധാന്തം ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പൂർണമായും അത് വിശദീകരിക്കാൻ ഭൗതിക ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് എന്താ പറയുന്നത്? ആസ്തികന്മാർ ഈശ്വരനെ അംഗീകരിക്കുന്നവർ പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു. അപ്പൊ അതിന് നാസ്തികന്മാർ അല്ലെങ്കിൽ ഭൗതികവാദികൾ പറയുന്നതിന് തെളിവില്ലെന്നാണ്. ശരി, എന്നാ നിങ്ങൾ പറയുന്നത് സ്റ്റാൻഡേർഡ് മോഡൽ ശരിക്കും അങ്ങോട്ട് വിശദീകരിക്കുക. എല്ലാ ഭാഗവും ക്ലിയറാക്കുക, ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളനുസരിച്ച് അതും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇന്ന് രണ്ട് കൂട്ടരും രണ്ട് ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോ തെളിവില്ലാത്തതുകൊണ്ട് ഈശ്വരനെ അംഗീകരിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. നാം വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ഭൗതിക ശാസ്ത്രത്തെ പൂർണ്ണമായി അംഗീകരിക്കണമെന്നാണ് അവരും വാശി കൊടുക്കുന്നത്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇതൊരു വിരോധാഭാസമാണ്. സൃഷ്ടി ഉണ്ടായി, അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുണ്ട്. ഇവർക്കും ഈ പ്രശ്നമുണ്ട്. തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ തെളിവ് എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ ആസ്തികന്മാരുടെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്നുവെച്ചാൽ തെളിവ് അവർ ചോദിക്കുമ്പോൾ ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളനുസരിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അത് സാധിക്കുന്ന കാര്യമില്ല. ഇവിടെ ഈശ്വരനെ എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? യുക്തിയിലൂടെ, യുക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. പറയുന്നത് അങ്ങനെ കേവലമായ യുക്തി പോരാ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ഭൗതികമായ ശാസ്ത്രമുണ്ട്, അതിന്റെ നിയമം അനുസരിച്ച് വിധീകരിച്ച്. അപ്പൊ നിങ്ങൾ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിൽ അനുസരിച്ച് നിങ്ങളുടെ ഭൗതിക പ്രപഞ്ചത്തെ പോലും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ഈശ്വരനെ വെച്ച് വിശദീകരിക്കും? അപ്പൊ ഈ തർക്കം ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് രണ്ടായി പിരിയും. എന്താണ് രണ്ട് ആയി പിരിയുന്നിടത്തും രണ്ടു കൂട്ടരും തന്നെ ആശ്രയിക്കുന്ന അവരവരുടെ വിശ്വാസമുണ്ട്. ഭൗതിക ശാസ്ത്രം പറയും ശരി ഇങ്ങനെ ഇന്ന് ചില ഭാഗങ്ങളുണ്ട്, പ്ലാനറ്റ്സെറ ബാരിയോൺസ് അസിമെട്രി ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ, വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ കരുതുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭാവിയിൽ ഇതൊക്കെ വിശദീകരിക്കപ്പെടുമെന്നാണ്. എന്നുവെച്ചാൽ അത് വിശ്വാസമാണ്. ഭാവിയിൽ ഇതൊക്കെ ഞങ്ങളുടെ സയൻസ് വിശദീകരിക്കുന്നു. അപ്പോ ഈശ്വര സൃഷ്ടിയെ കുറിച്ച് പറയുന്നവർ പറയുന്നു, അപ്പോ ഈശ്വര നിങ്ങളിപ്പോ വിശ്വാസത്തിലാണല്ലോ പോകുന്നത്, അപ്പൊ ഈശ്വര സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. രണ്ടു കൂട്ടരും എന്തോരും വിശ്വാസത്തിന്റെ ഭാഗത്ത്. അതുകൊണ്ട് ഇന്ന് നാസ്തികന്മാര് പറയുന്നത് ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകേണ്ടത് നാസ്തികന്മാര് പറയുന്നത് ഇപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. ഉണ്ടെന്ന് പറയാനും ഇല്ലെന്ന് പറയാനും ഒന്നും ഞങ്ങൾ സമയം കളയുന്നു. തർക്കവിതർക്കങ്ങളൊന്നും ഞങ്ങൾ പോകുന്നു. അപ്പൊ നാസ്തികന്മാരിന്ന് എന്ത് ചെയ്യുന്നു? അവരിന്ന് സയൻസിനെ കൊണ്ട് വിളിച്ചിരുന്നു. ഞങ്ങൾ സയൻസ് അനുസരിച്ച് ഭൗതിക പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു അത്രയാണ്. അവിടെ ഈശ്വരനുണ്ടോ ഇല്ലേ എന്നൊന്നും ഞങ്ങൾ ആരുടെ തിരക്കിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ രണ്ടു കൂട്ടർക്കും വിശ്വാസത്തെ ആശ്രയിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് തർക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരിടത്തും അവർക്ക് നാസ്തികന്മാർക്ക് ഈശ്വരൻ ഇല്ലെന്ന് വാദിച്ച് സമർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. നാസ്തികന്മാർക്കാണെങ്കിലോ ഈശ്വരനുണ്ടെന്ന് വാദിച്ച് സമർത്ഥിക്കേണ്ട കാര്യമില്ല. അവർക്ക് വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ അവിടെ കാര്യം തുറന്നു. അതുകൊണ്ട് അങ്ങനെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് ഇതിനങ്ങനെ പാടെ നിഷേധിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും ഭൗതിക ശാസ്ത്രം വളർന്നിട്ടില്ല. ഇന്നും വിശ്വാസത്തിൽ തന്നെ രണ്ടു കൂട്ടരും പല ഭാഗത്ത് നിൽക്കും. അതുകൊണ്ട് ആസ്തികന്മാർക്ക് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പ്രശ്നം വരുന്ന അവിടെയല്ല, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കരുതാം. കാരണം വിശ്വാസമാണ്, വിശ്വാസം ഭൗതിക നാസ്തികനുമുണ്ടല്ലോ വിശ്വാസം. പലതും ഭാവിയിൽ തെളിയിക്കപ്പെടുമെന്നുള്ള വിശ്വാസം നാസ്തികനുമുണ്ട്. അംഗീകരിച്ചുകൊണ്ടാ പോകും, എല്ലാം അറിഞ്ഞു മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഓരോ ഭൗതികന്മാരിൽ തന്നെ ഒരാൾ അറിയുന്നു, ഒരാൾ അറിയണമെന്നില്ല. അറിയാത്ത ഭാഗത്തൊക്കെ അവർ വിശ്വസിക്കുകയാണ് പല കാര്യങ്ങളും. മറ്റൊരാൾക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നു, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ബാങ്കിലെ എല്ലാ ഇടപാടുകളും നടത്തുന്നത്. പക്ഷെ ഇത് സുരക്ഷിതമാണോ? ഇതാരെങ്കിലും എന്റെ പൈസ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ഈ സുരക്ഷിതമാണ്? എന്താണ് ഇതിന്റെ സെക്യൂരിറ്റി? അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. കാരണം എനിക്കിത് ഉപയോഗിക്കാനേ അറിയാവൂ, എന്റെ പിന്നിലുള്ള സയൻസ് എനിക്കറിയത്തില്ല. അപ്പൊ ഞാനിവിടെ കേവലം വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഒരു നാസ്തികനും ഞാനും കൂടെ ഒരുപോലെയാണ്. നാസ്തികൻ എന്ത് ചെയ്യുന്നു? അയാളുടെ കാശ് പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അയാൾ ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഉപയോഗിക്കേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പാലിക്കുന്നു. ഞാനും പാലിക്കുന്നു, നാസ്തികനും പാലിക്കുന്നു. ഞാൻ ആസ്തികനാണ്, നാസ്തികനും അത് പാലിക്കുന്നു. കർശനമായി നിന്നു അതനുസരിച്ച് പാലിക്കില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കും. ഇപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല, സുരക്ഷിതമാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ രണ്ടു കൂട്ടർക്കും ഉപയോഗിക്കണം. അപ്പൊ വിശ്വാസം രണ്ടു കൂട്ടർക്കും, ആസ്തികനുമുണ്ട് നാസ്തികനും. രണ്ടു കൂട്ടരും ഇതിന്റെ ടെക്നോളജി അറിയത്തില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ഈ വിശ്വാസത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ അവരുടെ പ്രാഥമികമായ അറിവ് അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അറിവ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവ്, ഇത്രേ സാധ്യമാകും. അതിനപ്പുറം ഒരാൾക്ക് ഇതിൻ്റെ എല്ലാം മനസ്സിലാക്കി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ എന്താ ചെയ്യുന്നത്? എനിക്കിത് അറിയില്ലെങ്കിലും വേറൊരാളുടെ അറിവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾ, അയാൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ശരിയായ ധാരണയുണ്ട്. അയാള് ഇതെല്ലാം പഠിച്ച ആളാണ്. അപ്പൊ അയാളുടെ അറിവിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇത് രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ്. എത്ര മെടുക്കനാണെന്ന് പറഞ്ഞാലും ശരി, എത്ര യുക്തിവാദി എന്ന് പറഞ്ഞാലും ശരി, നാസികനും എന്ത് ചെയ്യേണ്ടി വരും? വിശ്വാസത്തെ ആശ്രയിച്ചേ പറ്റും. അല്ലെങ്കിൽ അയാൾ എന്തായിരിക്കുന്നു? ഒരു എക്സ്പെർട്ട് ആയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമുണ്ട്, അയാൾ യുക്തിവാദത്തിലോ നാസ്തികവാദത്തിലോ ഒക്കെ എക്സ്പെർട്ട് ആയിരിക്കും. പക്ഷെ ഇതിന്റെ സെക്യൂരിറ്റി സയൻസിൽ അയാൾ എക്സ്പെർട്ട് ആയിരിക്കില്ല. അപ്പൊ അയാൾ വിശ്വസിക്കേണ്ടി വരും. വിശ്വസിക്കാതെ എന്ത് ധൈര്യത്തിൽ അയാൾ ഇത് ഉപയോഗിച്ച് പോയി ട്രാൻസാക്ഷൻ നടത്തുന്നു? പോകില്ല എന്നുള്ളൊരു വിശ്വാസം. പിന്നെ അയാളുടെ പ്രാഥമികമായ അറിവ്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോകും. ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായ അറിവും വിശ്വാസവും ചേർന്നിട്ടാണ്. അപ്പൊ ഈ സാധാരണ മനുഷ്യൻ ബഹുഭൂരിപക്ഷവും ഈശ്വര വിശ്വാസികളായിരിക്കുന്നതുകൊണ്ട് അവര് ഈശ്വരന്റെ തത്വമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ തത്വചിന്തകന്മാര് അല്ലെങ്കിൽ അറിവുള്ളവരെന്ന് അവര് വിശ്വസിക്കുന്നവര്, സത്യസന്ധന്മാരെന്നൊക്കെ വിശ്വസിക്കുന്നവര് പറഞ്ഞത് കേട്ടും വായിച്ചും ഈശ്വരനുണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അതിനെ പരീക്ഷിച്ചോ ചിന്തിച്ചോ അനുഭവിച്ചോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നു. അത് ഇതുപോലെ തന്നെ മൊബൈൽ പോലെ തന്നെ, ഒരു തരത്തിലെങ്കിൽ മറുതരത്തിൽ മറ്റൊരു തരത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് സർവ മനുഷ്യരിലും ഉള്ള ഒരു സംഗതിയാണ്, സർവരിലും ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊരു അലൗകികമായ വിഷയം. ഇതൊരു അലൗകികമായ വിഷയമാണ് എന്ന് വെച്ചാൽ ലൗകികമായ ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? അലൗകികം. ഈശ്വരന് അലൗകികമായ വിഷയമാണ്. അപ്പൊ ഭൗതികശാസ്ത്രത്തിനും ഒരു നിയമമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും അലൗകികം. വിശദീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം അലൗകികം. അപ്പൊ എല്ലായിടത്തും ഇത് കാര്യം ശരിയല്ല. ഇവിടെ എല്ലായിടത്തും മനുഷ്യനവന്റെ ബുദ്ധി കൊണ്ട് പണിപ്പെടുകയാണ്. വ്യത്യാസവും ഇപ്പൊ സൃഷ്ടിയെ സംബന്ധിച്ച് ഈശ്വരനെ സ്വീകരിക്കുന്നു. ആ ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ എങ്ങനെ സൃഷ്ടി വന്നു അതിനുള്ള യുക്തികളും പറയുന്നു. അതിൽ വിശ്വാസത്തിന്റെ ഒരു ഭാഗമുണ്ട്, യുക്തിയുടെ ഒരു ഭാഗമുണ്ട്. ഇത്രയും ഓക്കെ. പിന്നെ ഈശ്വര വിശ്വാസികൾക്ക് ധർമ്മസങ്കടം വരുന്ന എവിടെയാണോ എന്നുവെച്ചാൽ ഭൗതികശാസ്ത്രത്തിനുണ്ട് ധർമ്മസങ്കടം. ഈശ്വര വിശ്വാസികൾക്ക് എവിടെയാണ് ധർമ്മസങ്കടം വരുന്നത്? സൃഷ്ടി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന് ലോകം ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെ നിലനിൽക്കുന്നു, ഇതിൽ ഈശ്വരൻ എങ്ങനെ ഇടപെടുന്നു, ഇത് വിശദീകരിക്കുമ്പോഴാണ് എന്നാണ്. ഇത് ശരിയായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ വിശദീകരിക്കുന്നതൊക്കെ സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യമല്ല, അത് ആദ്യമേ പറയണം. ആദ്യമേ ഞാൻ പറഞ്ഞാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെയോ, സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു ആ കാര്യമാണ്. ഭൗതികശാസ്ത്രത്തിൽ സൃഷ്ടി എങ്ങനെ തുടങ്ങി അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളും പലയിടത്തും ഉത്തരം കിട്ടുന്നു. പക്ഷെ വിശ്വാസമുണ്ട് നാളെ അതൊക്കെ തെളിയിക്കുമെന്ന്. അപ്പോൾ ഈശ്വര വിശ്വാസിക്കും പറയാം നാളെ ഈശ്വരനെ നിങ്ങളെ സയൻസ് തെളിയിക്കുമായിരിക്കും, അല്ല നിങ്ങളെ പറയാൻ പറ്റും. ഇന്നത്തെ ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് എന്തായാലും ഭൗതികശാസ്ത്ര നിയമങ്ങൾ ഭൗതികശാസ്ത്രത്തെ പോലും വിശദീകരിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം? ഇന്നത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നാസ്തികന് ആസ്തികനേക്കാൾ കൂടുതൽ മെച്ചമൊന്നുമില്ല. രണ്ടുപേര് രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നാസ്തികന്മാരോട് ആസ്തികന്മാർ പറയേണ്ടത്. രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്നു പല പല ഉദാഹരണങ്ങളൊക്കെ പറയും. ഇത് ആൾക്കാരത് വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൃഷ്ടിയിൽ ദൈവം ഇടപെടുന്ന കാര്യമാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അത് എന്റെ ഈ വ്യാഖ്യാനത്തിൽ വരുന്ന വലിയൊരു അബദ്ധമാണ്. അവരെ കുറിച്ച് പറയേണ്ട വേദാന്ത പൊട്ടന്മാരെന്നു. അങ്ങനെയാണ് പറയുന്നത്. വേദാന്ത പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ അതല്ല പറയുന്നു, അടുത്ത് പറയുന്നു അതെ. മനോ മാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്രം ഭഗവാൻ ചിത്രകാരവത്. ഇതിന്റെ അന്യം ഞാൻ വായിച്ച എല്ലാ വ്യാഖ്യാനങ്ങളും തെറ്റിച്ചഴിഞ്ഞിരിക്കും. പണ്ട് എന്റെ പ്രസ്തുതി പറയുമ്പോൾ ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു കേട്ടിട്ടുണ്ടാവും ഇവിടെ പറയുന്നു. അതുപോലെ ആദിയിൽ ഒരാൾ തെറ്റിച്ച് ബാക്കി എല്ലാവരും തെറ്റിച്ചോണ്ടേ ഒരാൾ തെറ്റിച്ച ഈ എല്ലാവരും കോപ്പിയടിയാണല്ലോ, സ്വയം ചിന്തിച്ച് എഴുതുകയല്ലോ. അതുകൊണ്ട് അന്യം വളരെ ശ്രദ്ധിക്കും. അഗ്രേ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ മനസ്സിലായി പോകണം. അഗ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൃഷ്ടിക്ക് ഇവിടെ പടച്ചവന്റെ കാര്യം പറയാണ്. പടച്ചവൻ എങ്ങനെയാണ്? ഇതിനെ പടച്ചവന്ന്. അപ്പൊ പടയ്ക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അഗ്രേ ഭയങ്കര രസമാണ് ഈ മതപൊട്ടന്മാരുടെ കാര്യം. പടച്ചവനെന്ന് പറയുന്നവർ കർത്താവെന്ന് പറയത്തില്ല, കർത്താവെന്ന് പറയുന്നവർ പടച്ചവനെന്ന് പറയത്തില്ല. ഇവര് രണ്ടുപേർ ഭഗവാനെന്ന് പറയുന്നു, ഇത് രണ്ടും പറയത്തില്ല. ഇത് മൂന്നും കൂടെ ആരും പറയത്തില്ല. എന്നാൽ ഈ മൂന്നിന്റെ അർത്ഥം ഒന്ന് തന്നെ, എന്തോന്ന് മതം. പടച്ചവന്റെ കാര്യം പറയാണ്, പടച്ചവൻ ധൈര്യമായിട്ടും പറയാണ്. പടച്ചവൻ സൃഷ്ടിച്ചവൻ അഗ്രേ, ഇതിനു മുമ്പ് ഇതം, ഇതെന്ന് എപ്പോഴും പറയുന്നത് എന്തിനെയാണ്? പ്രപഞ്ചത്തെയാണ്, ഈ കാണുന്ന പ്രപഞ്ചം. അഗ്രേ ഇതം മനോമാത്രം ചിത്രമിവ ആസീത്, മനോമാത്രമായ ചിത്രത്തെ പോലെ. മനോമാത്രം ചിത്രമിവ, മനോമാത്രമായ ചിത്രത്തെ പോലെ ആസീത്. ക്രിയ ചേർത്തോളണം, ക്രിയ ഇല്ലാത്തടത്ത് ചേർക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമാണ്. ഇവരുള്ളവർ ചേർക്കുമെന്നുള്ള ഉറപ്പിലാണ് എഴുതുന്നവരെഴുതാത്തത്, മനസ്സിലായി? സംസ്കൃതം അറിയാമെന്നുള്ളവർ അത് ചേർക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിയ ഉണ്ടായാലേ വാചകം പൂർത്തിയാവത്തുള്ളൂ. അഗ്രേ എന്ന് പറയുമ്പോ അതാ പ്രളയകാലത്ത് ഇതം, ഈ പ്രപഞ്ചമെല്ലാം മനോമാത്രം ചിത്രമിവ ആസീത്, മനോമാത്രമായ ചിത്രത്തെ പോലെ. ഈ മനോമാത്രമായ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വരയ്ക്കുന്നതിന് മുമ്പ് ചിത്രം മനോമാത്രമായിരുന്നു, കേവലം മനസ്സ് മാത്രമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഭാവനയായിരുന്നു. അയാൾക്കൊരു ഭാവന ഉണ്ടാകുന്നു. ഭാവന എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പരിണാമം എന്ന് പറയാം. അദ്വൈതികളുടെ ഭാഷയിൽ പറഞ്ഞ ഭാവന മനസ്സിന്റെ പരിണാമമാണ്. തർക്കത്തിൽ പറയുന്ന ഭാവനയല്ല. എന്നുവെച്ചാൽ ഒരു ചിന്താരൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് അവൻ ചിത്രത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ചിന്താരൂപത്തിൽ. അപ്പോൾ അവൻ വരയ്ക്കാൻ പോകുന്ന ചിത്രം മുഴുവൻ മനസ്സിൽ വരച്ചു വെച്ചിട്ടേ വരയ്ക്കും നിർബന്ധമൊന്നുമില്ല. ആദ്യം ഒരു തുടങ്ങുന്നു, ഒരു ഭാവനയിൽ തുടങ്ങുന്നു, ഇങ്ങനെ വരയ്ക്കാം. ചിലപ്പോൾ വരച്ചു വരച്ചു വരുമ്പോൾ ഭാവന മാറിക്കൊണ്ടുവരും, പുതിയ വരകളും കുറികളും ഒക്കെ വീഴും. എന്തായാലും ആ ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ചിത്രം എന്ന് പറയുന്നതിൻ്റെ ചിന്തയായിരുന്നു ഭാവന. അങ്ങനെ ഭാവന എന്നാ പറയുന്നത്, നിങ്ങളുടെ ഭാവനയായിരുന്നു നമ്മൾ മനസ്സിലാക്കും ചിത്രം കാണുമ്പോൾ. മനസ്സിൽ ഭാവനയില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ചിത്രം ഇവ എന്ന് പറഞ്ഞാൽ ഇത് ചിത്രം എന്നല്ല പറയുന്നു. ഈ പ്രപഞ്ചം ഒരു ചിത്രമാണോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ചിത്രം പോലെ ആയിരുന്നു, ഈശ്വരൻ ഒരു ചിത്രകാരനാണെന്നൊന്നുമല്ല പറയുന്നു. അത് പോലെ പോലെ എന്നുള്ള ചരിത കുഴപ്പമില്ല, പോലെ എന്നുള്ള ചരിത പ്രശ്നമാണ്. അതിന് ചിത്രം ഇവ, മനോമാത്രം ചിത്രം പോലെ ആയിരുന്നു. ഭാവനാരൂപത്തിൽ ഒരു ചിത്രം എങ്ങനെയിരിക്കുമോ അതുപോലെ ആയിരുന്നു ഈ ലോകം പടച്ചവൻ പടയ്ക്കുന്നതിന് മുമ്പ് എന്നാ പറയുന്നു. ഇതിലാണ് ആദ്യം പറഞ്ഞത് വാസനാമയം, അതാണ് ശരിക്കും അത്. ഭാവന എന്ന് പറഞ്ഞാൽ അത് വാസനാരൂപത്തിലായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ശരി, എന്താണ് ഈ വാസന? എന്താണ് മനോമാത്രമായ ഭാവന പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് നമുക്കറിയാൻ പറ്റില്ല. അതാണ് താമസീ ശക്തി എന്ന് പറയുന്നത്. നമുക്കതൊരു ഇങ്ങനെയൊക്കെ ഇത് വിശദീകരിക്കുന്ന എന്താണ്? ഉദാഹരണങ്ങളിലൂടെ അത് പറയാൻ പറ്റും, നേരിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണങ്ങളിലൂടെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്? ദേഷ്യം വരുന്നു, കാമം വരുന്നു, അസൂയ വരുന്നു, സന്തോഷം വരുന്നു, ദയ, ഇതൊക്കെ വരുന്നു. അതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കണം, അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നതിന് എന്തോ ഉണ്ട്, എന്താണെന്നറിയത്തില്ല. അതിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നതാണ് വാസന. എന്തുകൊണ്ട് ഇത്രയും ക്രുദ്ധനായി? അതിന്റെ വാസന എന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്താ വാസന? മണമാണല്ല, മണമല്ല, പിന്നെന്താ? അത് വാസന തന്നെ. എന്നൂടെ പറഞ്ഞാൽ അത് വാസന തന്നെ. വാസന എന്ന് വെച്ചാൽ വാസന. വിശദീകരിക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ വാസന എന്താണ്? സംസ്കാരം. എന്ത് സംസ്കാരം? അത് വാസനയാണ്. ഈ വായനശാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അറിയാമോ? വായനശാല എന്ന് വെച്ചാൽ വായനശാലയാണ്. വായനശാല വായനശാല എന്ന് പറഞ്ഞാൽ അതൊരു വായനശാലയാണ് എന്ന് പറയും പോലെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വായനശാല ഉദ്ഘാടനത്തിന് വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കുന്നതാണ്. വായനശാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? അതൊരു വായനശാലയാണ് എന്ന് പറഞ്ഞാൽ അതൊരു വായനശാലയാണ് എന്ന് വെച്ചാൽ വായനശാല വായനശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം? ഒരു വായനശാലയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ കൂടുതൽ വായനശാലയെ കുറിച്ച് അറിയത്തില്ല, പഴയ പ്രസിഡന്റാണ്. അതുപോലെയാണ് പറയുന്നത്. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇതൊരു താമസീ ശക്തിയാണ്, വെളിപ്പെടുന്ന കാര്യമാണ്. സൃഷ്ടിക്കുമ്പോൾ കാര്യം ആർക്ക് വെളിപ്പെടും? ഓ, ഈശ്വരനറിയാന്ന് പറയാം. നമുക്ക് ഇപ്പൊ ഇത് കാര്യം മനസ്സിലാക്കണ്ട, നമുക്കല്ലേ ഈശ്വരൻ അറിഞ്ഞിട്ട് നമുക്കെന്താകണം? നമുക്കെന്തായാലും ഇത് വെളിപ്പെടത്തില്ല. താമസീ ശക്തിയാണ്. അത് ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് അയാളുടെ മനസ്സിലിരുന്ന ഭാവന പോലെയാണ്. പോലെ ഭാവനയല്ല അത്. ചിത്രം വരയ്ക്കുന്നതിന് മുമ്പുള്ള ഭാവന എന്ന് പറയുന്നത് അവന് വ്യക്തമാണ്, നമുക്ക് വ്യക്തമുണ്ട് അല്ലെ. ചിത്രം വരയ്ക്കുന്നവനും ഒരു നദിയെ വരയ്ക്കണമെങ്കിൽ ആ ഭാവന എന്ന് പറയുന്നത് അവന് വളരെ വ്യക്തമാണ്, അവൻ ആ ഭാവനയെ പകർത്തി വയ്ക്കുന്നു. പക്ഷെ കാണുന്നവൻ, ചിത്രത്തെ കാണുന്നവന് ചിത്രമാണ് വ്യക്തം, ഭാവന വ്യക്തമല്ല. അതുപോലെ ഈശ്വരന് ഇത് വ്യക്തമായിരിക്കും, പ്രപഞ്ചം എന്താണെന്നുള്ളത്. നമ്മുടെ കാര്യം പറയുകയാണ്, ആ പ്രളയകാലത്തും എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത് ഈശ്വരൻ അറിയാം. ഈശ്വര സർവജ്ഞനല്ലേ, അറിയാതിരിക്കാൻ പറ്റില്ല. അറിയാമായിരിക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രശ്നം. നമ്മളാണ് ഈശ്വരനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ സംഗതി? ഇതൊരു താമസീ ശക്തിയാണ്. പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അഭിപ്രായം. ചിത്രകാരൻ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും. നല്ലതെന്നോ ചീത്തയെന്നോ, ചിത്രകാരൻ നല്ലവെന്നോ മോശമെന്നോ. ചിത്രം വെച്ചാൽ എപ്പോഴും ഭംഗിയായിരിക്കണമെന്നൊന്നുമില്ല. അതിൽ കുറച്ച് ഭംഗിയുണ്ടാവും, അഭംഗിയും ഉണ്ടാവും. അതൊക്കെ വിമർശകന്മാരാണ് തീരുമാനം. എത്രമാത്രം ഭംഗിയുണ്ട്, എത്രമാത്രം അഭംഗിയുണ്ട്. അപ്പൊ ചിത്രം പോലെ എന്ന് പറയുന്നത് അത് ഭംഗിയുള്ള ചിത്രമാണോ അഭംഗിയുള്ള ചിത്രമാണോ എന്ന് പറയാനൊന്നുമല്ല. എന്താണ് ഇത്? ഒരാളിന്റെ ഉള്ളിലിരുന്ന കാര്യം പ്രകടമായി ആണ് പ്രാപയാമാസ എന്ന് പറയുന്നത്. അപ്രകടമാകുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അതായത് ഭംഗിയുള്ള ചിത്രം വരച്ചു എന്നുള്ളതല്ല, ലോകമാത്രം ഭംഗിയുള്ളതെന്നുമല്ല. കാരണം അടുത്ത് തന്നെ പറയും എന്താണോ, ഭയങ്കരം ഇതം ശൂന്യം വേദാള നഗരം എന്നൊക്കെ പറഞ്ഞു. വിഭാതി പിശാചവത് ലോകം ആർക്ക ഭംഗിയുള്ളത്? ലോകം കഷ്ടപ്പാടും ദുരിതവും സുഖവും ജയവും പരാജയവും എല്ലാം നിറഞ്ഞാണ് ലോകമെന്ന് പറയുന്നത്. ആത്മവിദ്യ കൊണ്ടിതൊക്കെ പരിഹരിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ആത്മജ്ഞാനികൾ ഒരുപാടുണ്ടായി, ലോകം മാറേണ്ടതാണ്. അതൊന്നുമില്ല. ലോകമെന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നാണ്, സുഖവും ദുഃഖവും എല്ലാം കൂടെ ചേർന്നാണ്. അതിപ്പോ ആത്മജ്ഞാനിക്ക് ആത്മജ്ഞാനം ഇല്ലാത്തവന് തമ്മിലുള്ള വ്യത്യാസം ഇതേ ഉള്ളൂ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓലപ്പുരയാണ്, ഓലയാണ്. ഞങ്ങളൊക്കെ പയ്യന്മാരിച്ചിട്ട് നമുക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും അടിച്ചു മാറ്റിയാലേ ഒരു സിനിമ കാണാൻ പറ്റും. സിനിമ കാണുന്നതെന്ന് വളരെ മോശം കാര്യമാണ്, എന്നാലും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. 10 വയസ്സേ ഉള്ളൂ, വലിയ ചിലവൊന്നുമില്ല, അതിന് കിട്ടാൻ പ്രയാസമാണ്. 10 വയസ്സ് കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ പോയിരിക്കുക, ഏറ്റവും മുമ്പിൽ. അപ്പോ നമ്മളേറ്റവും മുമ്പിൽ പോയിരിക്കും. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറൊക്കെ ഈസ്റ്റ് മാൻ കളറൊക്കെ പിന്നെ എത്രയോ വന്നു. നമ്മൾ കുറെ സിനിമ കണ്ടിട്ടാ കളർ വന്നു. അപ്പൊ ഇന്ന് ടിവിയുടെ മുമ്പിലിട്ട് സിനിമയെ കാണുമ്പോൾ ആലോചിക്കും പണ്ടത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് എങ്ങനെയാണ് പണ്ടത്? ഇനി ചില ഭാഗ്യവന്മാരുണ്ട്, അതൊക്കെ മുതിർന്ന ആൾക്കാരാണ്. നമ്മളിപ്പോഴുള്ള പിള്ളേർ സെറ്റൊന്നും, അവർ ഏറ്റവും ബാക്കിൽ പോയി ബാൽക്കണിയിലും നല്ല കുളിർമയിലൊക്കെ ഇരുന്ന് കാണും. അന്ന് എ സി ഒന്നും ഇല്ല കേട്ടോ, എ സി ഒന്നും ഇടും. പക്ഷെ അവിടെ നല്ല ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഇതായിട്ട്. അപ്പൊ നമ്മൾ മുമ്പിലിരുന്ന് പിന്നെ അവിടെ ഈ സിഗരറ്റിന്റെയും ബീഡിയുടെയും പുകയും അട്ടഹാസവും ഇതിന്റെയൊക്കെ ഇടയിരുന്ന് നമ്മൾ കാണും. കുറെ ആൾക്കാർ ഏറ്റവും ബാക്കി ഇരുന്ന് കാണും, അവർ നല്ല സുഖമായിട്ടിരുന്ന് കാണും. രണ്ടുപേരും കാണുന്ന എന്താണ്? സിനിമ. ആ ഏറ്റവും ബാക്കി ഇരിക്കുന്നതാണ് ജ്ഞാനികൾ, നമ്മളൊക്കെ അജ്ഞാനികൾ. രണ്ടുപേരും കാണുന്ന എന്താണ്? സിനിമ. കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ രണ്ടു കൂട്ടരും വേർത്തിരിക്കും, വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. കാരണം എ സി ഇല്ലല്ലോ, ഇന്നല്ലേ എ സി. ഇപ്പോ ഓലപ്പുരയിലെങ്ങനെ എ സി? അതുപോലെയൊക്കെ ഉള്ളു. പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോ എല്ലാവരും ഒരുപോലെ തന്നെ. പിന്നെ അവർക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ടാവും എന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ പറയുന്നത് ചുമ്മാതെ പറയും, കാര്യമൊന്നുമില്ല. നമ്മളെക്കാളും മെച്ചം എന്നേ പറയാൻ പറ്റും. രോഗം, ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്കും അറിയാം, ആത്മാവിനെ ബാധിക്കില്ല എന്ന് അവർക്കും അറിയാം. പക്ഷേ എന്തിനെ ബാധിക്കും? ശരീരത്തെ ബാധിക്കും, അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളെ ഉള്ളൂന്നുള്ളത്. അപ്പൊ ലോകം അങ്ങനെ സുഖമൊന്നും ഉണ്ടാറില്ല, എല്ലാം ഉണ്ട്, സുഖമുണ്ട് ദുഃഖമുണ്ട്. ചിലർക്ക് കുറച്ച് കൂടുതൽ സുഖം കാണും, കൂടുതൽ സുഖം കിട്ടുന്ന കൂടുതലും കള്ളക്കടത്തും കരിഞ്ചന്തയും മോഷണവും കടത്തുന്നവർക്കാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ കാശുണ്ടാക്കി 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി അടിച്ചു പൊളിക്കും, അപ്പൊ അവർക്ക് സുഖമാണ്. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നവൻ, പൈസ ഉണ്ടാക്കുമ്പോഴും സുഖമില്ല, അവനത് അനുഭവിക്കുമ്പോഴും സുഖമില്ല. അപ്പൊ ലോകം അത്ര സുഖമൊന്നുമില്ല. പിന്നെ ഈ വേദാന്തികളൊക്കെ ഇരുന്നുകൊണ്ട് പറയും, ഞങ്ങൾ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സുഖമാണ്. അത് അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാണ്. എന്തായാലും ഇത് പഠിച്ചു പോയി, സുഖവുമില്ല, എന്നാ ഉണ്ടെന്നെങ്കിലും പറഞ്ഞേക്കാം. ഇങ്ങനെ പറയുന്നതാണ്. സുഖദുഃഖ മനുഷ്യർക്കെല്ലാം ഒരുപോലെ തന്നെ. അതുകൊണ്ട് ചിത്രം വരച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതൊരു മനോഹരമായ ചിത്രമാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വയലാറ് ഒരുപാട് മനോഹരമായ ഗാനങ്ങളിൽ അല്ലേ, വളരെ മനോഹരമായ ഗാനം, നല്ല ഭാവനാശയം. വളരെ മനോഹരമായ ഗാനങ്ങൾ. പക്ഷെ പുളിയുടെ ആനന്ദം എന്തിലായിരുന്നു? കവിത രചനയിലായിരുന്നു. എന്തിലായിരുന്നു ആനന്ദം? ഒരു ബോധമില്ല. നിങ്ങൾക്ക് ഇഹലോകത്തെ കുറിച്ചും ബോധമില്ല, പരലോകത്തെ കുറിച്ചും ബോധമില്ല. ഇവിടെ ആനന്ദം കണ്ടെത്തിയത് മധ്യത്തിലാണ്. ഇനി ചിത്രകാരന്റെ കാര്യം പറയാൻ പറഞ്ഞു. വാൻഗോഗ് എന്ന് കേട്ടിട്ടുള്ള വാൻഗോഗ് ലോകപ്രസ്തനായ ചിത്രകാരനാണ്. പക്ഷെ പുള്ളി വലിയ ഭാവനാശാലിയായിരുന്നു, ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു. പക്ഷെ ജീവിതം മുഴുവൻ തകർന്നു പോയ മനുഷ്യനും അവസാനം ആത്മഹത്യയും ചെയ്തു. നല്ല ഭാവനയാണ്, ചിത്രമൊക്കെ വളരെ മനോഹരമാണ്. വിചാരിച്ച് ജീവിതം അങ്ങനെയൊന്നും, ലോകത്തെ അയാൾ സുന്ദരമായിട്ടൊന്നും നല്ല കണ്ടത്. ചിത്രത്തിനൊക്കെ മനോഹാരിതയുണ്ട്. അതൊക്കെ അപ്പോ ചിത്രം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മനോഹരമെന്നൊന്നും അർത്ഥമൊന്നും. ദൈവം ഒരു ചിത്രമായി ലോകത്തെ വരച്ചെന്നിരിക്കട്ടെ, നമ്മളല്ലേ ചിത്രം കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ കാടുകയറിയ വ്യാഖ്യാനങ്ങൾ ഒക്കെ കണ്ട് വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ലോകം മനോഹരമാണോ ഇതാണോ എന്നൊന്നും ഉണ്ടാകണ്ടെന്ന് പറയുന്നത്, സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണോ ഒരു ചിത്രകാരന്റെ മനസ്സിലിരുന്ന ഭാവന ചിത്രമായി മാറിയത്, അതുപോലെ ഈ സൃഷ്ടിക്ക് മുമ്പ് അമൂർത്തമായിരുന്ന ഈ പ്രപഞ്ചം മൂർത്തമായി മാറി. അതാണ് എങ്ങനെയാണോ സൃഷ്ടിക്ക് മുമ്പ് പേരും ആകൃതിയും നാമരൂപങ്ങളൊന്നും പ്രകടമാകാതിരുന്ന ഈ ജഗത്ത് സൃഷ്ടിയിലെല്ലാം പ്രകടമായി. ഇവിടെ ശബ്ദങ്ങളുണ്ടായി, രൂപങ്ങളുണ്ടായി, ആകൃതികളുണ്ടായി, നിറങ്ങളുണ്ടായി, പദാർത്ഥങ്ങളുണ്ടായി, ഇതൊക്കെ സംഭവിച്ചു. അതിന് ഒരു കേവലം ഒരു ഉപമ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ചിത്രകാരന്റെ ഭാവനയും ചിത്രവും പോലെ അത് അപ്രകടമാകുന്നതിനോ, അമൂർത്തമായ ഒന്ന് മൂർത്തമായി എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ളതിനാണ്. വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുന്നല്ല. വിദ്വാനെ മനസ്സിലാക്കുന്ന എങ്ങനെയാണത്? ഇതിങ്ങനെ വരച്ച ചിത്രത്തെ പോലെ എന്ന് പറയുമ്പോഴും ഇത് തന്നെ അവിടെ പറയുന്നത് ആത്മോദ്ദേശത്തിൽ പറയും. ഈ കാര്യം തന്നെയാ പറയുന്നത്. പിന്നെ ഇവിടെ ഒന്നെടുത്ത് പറയും, വാസ്തവത്തിൽ ചിത്രകാരന്റെ മനസ്സിലിരുന്ന ആ ഭാവന അവ്യക്തമായത്. ചിത്രം എന്ന് പറയുന്നത് നമ്മൾ പറയാം അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ചിത്രകാരന്റെ മനസ്സിലിരിക്കുന്ന ആ ഭാവനയ്ക്ക് എന്തെങ്കിലും മൂല്യമുണ്ട്. അതിനൊരു മൂല്യമില്ല. ഭാവനയായിരിക്കുന്നിടത്തോളം കാലം അതിന് യാതൊരു മൂല്യമില്ല. പക്ഷെ വികാസോയുടെയൊക്കെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ അതിനെന്താ മൂല്യം? മൂല്യം നിർണ്ണയിക്കാൻ പറ്റില്ല. അതിന്റെ മൂല്യമേ നിർണ്ണയിക്കാൻ പറ്റില്ല. അതാണ് അതുപോലെ മൂർത്തമായൊരു രൂപത്തെ പ്രാപിച്ചു കഴിയുമ്പം ഇതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ പറ്റില്ല. അത് മൂല്യവത്താകും. അമൂർത്തമായിരിക്കുമ്പോൾ അതിനൊരു മൂല്യമില്ല. എന്നുവെച്ചാൽ അമൂർത്തമായിരിക്കുമ്പോൾ അതിനാശ്രയിച്ച് ഒരു വ്യവഹാരവും നടക്കുന്നില്ല. അതാണ് സൃഷ്ടിക്ക് മുമ്പ് ഒരു വ്യവഹാരവും നടക്കാത്തത്. സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? മൂല്യം വരുന്നു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ച് വ്യവഹാരങ്ങൾ നടക്കുന്നു എന്ന് വെച്ചാൽ വാക്ക്, ചിന്ത, പ്രവൃത്തി, അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. കോടതി വ്യവഹാരമല്ല, ഇതെല്ലാം നടക്കുന്നു. അതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. ഇതാണ് സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയും സൃഷ്ടിക്ക് ശേഷം. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉദാഹരണത്തിൽ പറയുന്നില്ല. ഇത് ചിത്രമൊന്നും പറഞ്ഞു അതിനുവേണ്ടിട്ടാണ്. ഇപ്പോൾ പോലെ എന്ന് പറയുമ്പോൾ അതല്ല, അത് പോലെ എന്നാണ് പറയുന്നത്. ചില സമാനതകളുണ്ട്. ആ സമാനതകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏറ്റവും പ്രധാനമായിരുന്ന ഇത് മൂർത്തമായ ഒന്ന് മൂർത്തമായി മാറുന്നു, അത് തന്നെ. അപ്പോ ഭാവന എന്ന് പറയുന്നത് മൂർത്തമായി മാറണമെങ്കിൽ അവിടെ ക്യാൻവാസ് വേണം, അത് പിടിപ്പിക്കാനൊരു സ്റ്റാൻഡ് വേണം, തൂലിക വേണം, ബ്രഷ്, പെയിന്റ്, എന്തെല്ലാം സാധനം. അതുപോലെ അമൂർത്തമായിരുന്ന ഇത്, ഈ പ്രപഞ്ചം ചിത്രം പോലെ ഇങ്ങനെ മൂർത്തമായി വരുന്നതിന് എന്ത് വേണം? എന്താ വേണ്ടത് ഈശ്വരനെന്തിന്? സ്വസ്യ മായയാ. ഈ മായയെ തന്നെ പലതാക്കുന്നു. താനും നല്ലൊരു കക്ഷിയാണ്. അപ്പൊ മായ കൊണ്ടാണ് ഈശ്വരന്റെ ബ്രഷായി മാറുന്നത്, ക്യാൻവാസായി മാറുന്നത്, പെയിന്റായി മാറുന്നത് എല്ലാം എന്താണ്? മായയെ തന്നെ ഇതെല്ലാം മാറ്റി എന്നാണ് ആസ്തികന്മാര് സൃഷ്ടിയും സ്വീകരിക്കുന്നത്. അപ്പൊ അത് ഒരു പ്രകടമാകലാണ് എന്നുള്ളതാണ് സൃഷ്ടി. ഒരു ചിത്രം പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ചിത്രം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ പറയാം അത് അപൂർണ ചിത്രമാണ്. അപൂർണമായോ ഇല്ലെന്നൊക്കെ ചിത്രകാരനെ അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഇനി വരയോ കുറിയോ എന്തെങ്കിലും അതിൽ അവശേഷിച്ചിട്ടുണ്ടോ കാണുന്നവനത് മനസ്സിലാകുന്നില്ല. ചിത്രകാരനറിയാം. ഇത്രയും കൂടെ ചേർന്നാലേ തന്റെ മനസ്സിലിരിക്കുന്നത് ഇങ്ങോട്ട് പകർത്താൻ പറ്റൂ എന്ന് അയാളെ മനസ്സിലാകും. അപ്പൊ ഈ ജഗത്തിന്റെ ആ പൂർണ്ണതയൊക്കെ ഈശ്വരനെ മനസ്സിലാവും, വരച്ച ഈശ്വരനെ മനസ്സിലാവും. അല്ലാതെ നമുക്കൊന്നും ഒന്നും മനസ്സിലാകും. നമ്മൾ പിന്നെ ചെയ്യുന്ന എന്താണ്? ഇതിനെ വിമർശിക്കുക, അപഗ്രഥനം നടത്തും. നമുക്കിതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റില്ല. ജീവന്മാർക്ക് അതിനുള്ള മനസ്സും ബുദ്ധിയും ശക്തിയൊന്നും നമുക്കില്ല. നമുക്ക് വിമർശിക്കാം, അങ്ങനെയാണ് ഇതിനെ മനനം ചെയ്യാൻ നമുക്ക് അത്രേ സാധ്യമാണ്. അങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ സാദൃശ്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വരച്ച ഒരു ചിത്രകാരനല്ല ഈശ്വരൻ. പ്രപഞ്ചം ഒരു ചിത്രവുമല്ല. പ്രപഞ്ചത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് ചിത്രകാരന്റെ മനസ്സിനെ പോലെയുള്ള ഒരു ഭാവനയല്ല, ഇതൊന്നുമല്ല. ഇതുപോലെ ചില കാര്യങ്ങൾ അനുകൂലി സംഭവിച്ചത് എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനോമാത്രമായ ചിത്രവും വരച്ച ചിത്രവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മനോമാത്രമായ ചിത്രം എന്ന് വെച്ചാൽ അമൂർത്തം, വരച്ച ചിത്രം എന്ന് വെച്ചാൽ മൂർത്തം. അപ്പോൾ മനോമാത്രമായ ചിത്രം എന്ന് വെച്ചാൽ അവിടെ പുരാവിടെ വ്യവഹാരഭാവം, ഒരു വ്യവഹാരം നാമരൂപം പ്രകടമാകാത്തടത്ത് എന്താ വ്യവഹാരം? ഉറക്കം പോലെ. ഇവിടെ വരുമ്പോൾ എല്ലാം വന്നുകൂടെ പുനരഭി ജനനം, പുനരഭി മരണം എന്നൊക്കെ പറയാറില്ല. സംസാരം എന്ന് പറയാറില്ല. യൂണിവേഴ്സ്, പ്രപഞ്ചം എല്ലാം ഇവിടെ, അതാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ രണ്ടവസ്ഥകളെ വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും വരെ ഈശ്വരൻ സുരക്ഷിതനാണ്, മനസ്സിലായോ? എന്നുവെച്ചാൽ ജഗത്തിനെ സൃഷ്ടിക്കുന്നതുപോലെ ഈശ്വരൻ സേഫ് സോണിലാണ്. എന്നുവെച്ചാൽ അത് നാസ്തികന്മാർക്കും അവിടെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. ഞങ്ങൾ ഈശ്വരനെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നം. ഈശ്വരൻ ഇതൊക്കെ സൃഷ്ടിച്ചു വച്ചു ജഗത്തിന്. ഇവിടെ ഒരുപാട് സമസ്യകൾ, പ്രശ്നങ്ങൾ, അത് സർവജ്ഞനും സർവശക്തനും കരുണാനിധിയും ആയ ഈശ്വരനിന്റെ സ്വഭാവമായിട്ട് ഇതൊന്ന് യോജിക്കുന്നില്ല. അതൊരു വലിയ പൊരുത്തക്കേടാണ്. ആ പൊരുത്തക്കേടിന് നമ്മൾ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് ആകെ ഈശ്വരവാദം ആകെ താളം തെറ്റുന്നത്. ഈശ്വരനെ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് അല്ലേ മനോഹരമായ ചിത്രമാണെന്നൊക്കെ ചിലർ പറയുന്നത്. പിന്നെന്താ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ? മരണവും ജന്മവും തന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈശ്വരനെ പോലെ പൂർണ്ണതയിൽ പ്രപഞ്ചത്തെ അങ്ങ് സൃഷ്ടിച്ചെങ്കിൽ അല്ലേ? അപ്പോ ഈശ്വരനെ സൃഷ്ടിച്ചുവെന്ന് വിശ്വസിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് ആകെ കുഴപ്പം പിടിച്ചാണ്. അതവന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗത്തെ കുറിച്ച് കൽപ്പിക്കുന്നത്. എല്ലാം തികഞ്ഞ ഒരു സ്ഥലമുണ്ട്, അത് ഈശ്വരന്റെ സൃഷ്ടി തന്നെ. അവിടെ എത്തിച്ചേരണമെങ്കിൽ എളുപ്പമല്ല. അത് അതിനുള്ള എളുപ്പ വഴി എന്താണോ പഴയകാലത്ത് മുന്നേ വിശ്വസിച്ചിരുന്നത്, അങ്ങനെ ഈശ്വരന്റെ ആ ഒറിജിനൽ സ്ഥലത്ത് എത്തിച്ചേരണം. സ്വർഗം എന്തിനെങ്കിലും കൊല്ലണം, കൊന്നു കഴിഞ്ഞാൽ അവിടെ എത്താം. പഴയകാലത്ത് ഇവിടെ ആടുകളെ കൊല്ലുമായിരുന്നു, മൃഗങ്ങളെയൊക്കെ കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരെ സ്വർഗത്തിലെത്താം. അന്ന് മനുഷ്യനെയും കൊന്നുമായിരുന്നു നരമേത്, അതുകൊണ്ടായിരുന്നു. കൊന്നു കഴിഞ്ഞാൽ അവിടെ എത്താം. ഇവിടെയൊക്കെയാണ് പ്രശ്നമാവുന്നത്. ഈശ്വരൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ഇവിടെയാണ്. ഇന്ന് പറയുന്നത് മനുഷ്യനെ കൊന്നാലും മതി നമുക്ക് നേരെ അവിടെ എത്താം, തിരഞ്ഞു പിടിച്ചു കൊല്ലണമെന്നേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ കൊല്ലാൻ പാടില്ല. അന്യനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ പോവാം. ഇവിടെയാണ് ഈശ്വരന് നിൽക്കക്കള്ളില്ലാതാവുന്നത്. ഈശ്വരനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജനങ്ങൾ ഈശ്വരനെ സംശയിക്കുന്നത്. ഇങ്ങനെയുണ്ടവർ ഈശ്വരൻ ആൾക്കാരെ കൊണ്ട് കൊല്ലിക്കുന്ന ഈശ്വരൻ, അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അദ്വൈതി എന്ത് ചെയ്യുന്നു, ഈശ്വരനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പറയും അതിനെ നിഷേധിക്കും. ഈശ്വരനെ തന്നെ നിഷേധിച്ചിടാണ്. പിന്നെ ഈശ്വരനെ കൊണ്ട് ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യിക്കാൻ പാടില്ല, ഈശ്വരന്റെ പേരിലൂടെ കൊല അടക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്, ഉടൻ തന്നെ അപവാദം വരുന്ന അതാണ്. അപ്പോ അങ്ങനെ ഒരു ഈശ്വരനെ ജഗത്തിനെ സൃഷ്ടിക്കണമെങ്കിൽ അവിടെ സർവശക്തിയും സർവജ്ഞത്വം എല്ലാം വേണം, എല്ലാ ഗുണങ്ങളും വേണം. പക്ഷെ സൃഷ്ടി എന്ന് പറയുന്നതോ മൊത്തം തടതിരുന്നു. ഇവിടെയാണ് പ്രശ്നം. അതല്ലേ ചിലർ കാണുമ്പോ, ചിലർ കാണുമ്പോൾ ചിലർ ഇന്നാരുടെ മോനാണോ, എന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കാറില്ല. അപ്പൊ ഈ സൃഷ്ടിയെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാൻ ഇടവരുത്തുമോ ഈശ്വരൻ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈശ്വരൻ സൃഷ്ടിച്ചാണോ? ആണെങ്കിൽ പിന്നെ ഇതെങ്ങനെ വന്നു ഇവിടെ? അനീതി, അസമത്വം, അധർമ്മം, ഹിംസ, ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അത് ഈശ്വരന് നാണക്കേടാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സൃഷ്ടി വരെ ഒരു പ്രശ്നമില്ല, പിന്നെ സ്ഥിതി എന്ന് പറയുന്ന ഒരു ഭാഗം വരുമ്പോഴാണ് സംഗതി ആകെ അവതാളത്തിലാകുന്നത്. അപ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഈശ്വരൻ സൃഷ്ടിച്ചതാണോ? എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രമാത്രം ദുഃഖവും അനീതിയും അധർമ്മവും എല്ലാം ഇവിടെ ഉണ്ട്, പിന്നെ ഇത് ഈശ്വരൻ സൃഷ്ടിച്ചതാണോ? നീതിയില്ലല്ലോ, അവിടെയാണ് ആകെ പ്രയാസമാകുന്നത്. അവിടെയാണ് പ്രശ്നം, ഈശ്വരവാദികൾക്ക് പ്രശ്നം വരുന്നത്. ഇവിടെയാണ് നാസ്തികന്മാർ ഗോളടിക്കുന്നത്. ഇവിടെയാണ് അവർ പറയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇതെന്തായാലും ഒരു ദൈവം സൃഷ്ടിച്ചല്ല, ദൈവം സൃഷ്ടിച്ചാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തുടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ ധാർമ്മികതയെ കുറിച്ച് പറയുമ്പോഴാണ് അവർ ചോദ്യം വരുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. ഇന്നും ആസ്തികന്മാരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ട് ഇന്നാരുടെ മോൻ ഇങ്ങനെ ആയിപ്പോയി. ഉത്തരം കിട്ടാത്ത പ്രശ്നം. ഗാന്ധിജിയുടെ മൂത്ത മോൻ മഹാകുടിയനായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഗാന്ധിജി ഒരു എഴുത്തെഴുതുന്നുണ്ട്, നിന്നെന്റെ മകളെ ബലാത്സംഗം ചെയ്തിരുന്നു, സ്വന്തം മകനോട് ചോദിക്കുകയാണ്. അതിലൂടെയുള്ളൊരു കടുത്ത പാപം ചെയ്യാൻ വേറെ ആർക്കും കഴിയത്തില്ലല്ലോ. ഗാന്ധിജി ചോദിക്കുകയാണ് അവനോട്. പിന്നെ മദ്യപാനിയായി, ആ മകന്റെ ഭാര്യ മലയാളിയാണോ അതറിയാം. അവസാനം ബോംബെയിൽ കാമാത്തിപ്പോർ എന്ന് പറയുന്ന ഒരു തെരുവിൽ ചത്തുകിടന്നു. അനാഥ പ്രേതമായിട്ട് കിടന്നു, ജീവിതം അങ്ങനെ നശിപ്പിക്കാൻ ഭാരങ്ങളുടെ ജീവിതം. ഇയാള് ഗാന്ധിയുടെ മോനാണോ എന്ന് ചോദിക്കത്തില്ലേ? അതുപോലെ പ്രപഞ്ചത്തെ കണ്ടത് ആൾക്കാർ ചോദിക്കും, ഈ പ്രപഞ്ചം ഇങ്ങനെയുള്ള ഈ ലോകം എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ പടച്ചതാണോ എന്ന് ചോദിക്കും, സംശയിക്കില്ലേ? അവിടെയുള്ള പ്രശ്നം ബാക്കി ഓക്കെ. ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആയാൽ മതി, വേദാന്തി ആയാൽ, അദ്വൈതി ആയാൽ മതി. വേദാന്തി ആയ പോലെ അദ്വൈതിയാണ് എന്ന് പറയും. അപവാദം അങ്ങനെ ഒന്നുമില്ല, ആരും ഇവിടെ ഒന്നും പടച്ചുമില്ല, അങ്ങനെ ഒരു പടച്ചവനും ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? അസ്ഥിചേ സദ്ഘനം സർവം, നാസ്തിചേ അസ്ഥിചിത്ഘനം. ഒരു ക്ഷേതവുണ്ടായി അദ്വൈതി ഇങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചു. ഒരുപാട് നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാമോ? അത് നമ്മൾ ഇനി വിശദീകരിക്കും.